അതായത് ബുദ്ധിസത്തെ കുറിച്ചാണ് ഇന്നലെ പറഞ്ഞത്. അപ്പൊ നമ്മളെ ഇതിനകത്ത് വന്ന് എന്താണ് ഭൂത ദയാക്ഷമാബ്ധിയോ ബുദ്ധനെ കുറിച്ചാണ് പറഞ്ഞത്. അതിന് ബുദ്ധന്റെ ട്രഡിഷൻ സമ്പ്രദായം അതിന് പ്രധാനമായിട്ട് രണ്ട് ഭാഗമാണ്. ഒന്ന് മഹായാനം, മറ്റൊന്ന് തേരാവാദ എന്ന് പറയുന്ന സമ്പ്രദായം. മഹായാനത്തിൻ്റെ ഒരു ഭാഗമാണ് വജ്രയാനം. അതിനകത്താണ് കൂടുതൽ ഈ മന്ത്രതന്ത്രങ്ങളെല്ലാം വരുന്നത്. ഈ മഹായാനം പ്രാക്ടീസ് ചെയ്യുന്നത് ചൈന, ജപ്പാൻ, മംഗോളിയ. ഒരു കാലത്ത് മംഗോളിയ മുഴുവൻ ബുദ്ധിസമായിരുന്നു, ഇന്നെല്ലാം മുസ്ലിമായി. അവിടെ തേരാവാദ സമ്പ്രദായം കൂടുതലും ഇരിക്കുന്നത് സൗത്ത് ഏഷ്യ, അതായത് നമ്മുടെ സിലോൺ, ബർമ്മ, ഈ സ്ഥലങ്ങളിലാണ് തേരാവാദ ബുദ്ധിസം ഇരിക്കുന്നത്. അതില് ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, രണ്ടും തമ്മിൽ എന്നുള്ള പുള്ളി പറഞ്ഞ അതാണ്. തേരാവാദ തേരാവാദ ദി വേർഡ് മീനിങ് ഐ ഗോട്ട് ഫ്രം ഡിക്ഷണറി ഇസ് തേര മീൻസ് എൽഡേഴ്സ്, എൽഡേഴ്സ്. വാദ മീൻസ് ടീച്ചിങ്സ്, എൽഡേഴ്സ് ടീച്ചിങ്സ്. That is the given meaning. അപ്പോ നമ്മൾ സാധാരണ പറയും പോലെ പ്രാചീനന്മാരായ ആചാര്യന്മാർ പറഞ്ഞത് എന്നുള്ള അർത്ഥത്തിലാണ് തേരാവാദ. അതാണ് ഇദ്ദേഹത്തിന്റെ സമ്പ്രദായം. അപ്പൊ അത് തേരാവാദയിൽ പ്രധാനമായിട്ടും വരുന്ന ഒരു ഒറിജിനലായിട്ടുള്ള പാലി ടെക്സ്റ്റ്, അതിനെയാണ് അവർ അംഗീകരിക്കുന്നത്. മഹായാനയിൽ അങ്ങനെയല്ല, ഈ ത്രിപിടകങ്ങളെ അവർ സ്വീകരിക്കും. അതിൽ വിനയപിടകം, ധമ്മപിടകം, ഇങ്ങനെയൊക്കെ വരുന്ന ഈ പിടകങ്ങളെ അവർ സ്വീകരിക്കും. അതോടൊപ്പം പിൽക്കാലത്ത് വന്ന ആചാര്യന്മാരുടെ പഠനങ്ങളെ അവർ സ്വീകരിക്കും. Later Acharya's teaching also they accept in our Mahayana tradition, right? പക്ഷെ തേരാവാദയിൽ പ്രധാനമായിട്ടും who is your main bodhisattva in തേരാവാദ system? Who is the main bodhisattva? മൈത്രേയ. നെക്സ്റ്റ് ബുദ്ധാസ്, അഷ്ടബുദ്ധ, മൈത്രേയ. അപ്പോ അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, ബുദ്ധൻ, മൈത്രേയ. മറ്റേ മഹായാനത്തിൽ അങ്ങനെയല്ല. ഒരുപാട് ആചാര്യന്മാർ വന്നിട്ടുണ്ട്, അവരുടെ എല്ലാവരുടെയും പഠനങ്ങളെ സ്വീകരിക്കും. മഹായാനത്തിൽ സംസ്കൃതത്തിനുമുണ്ട് പ്രാധാന്യം. അവർ സംസ്കൃത ഗ്രന്ഥങ്ങളും പഠിക്കുന്നുണ്ട്. ഈ തേരാവാദ സമ്പ്രദായത്തിൽ പാലിയാണ് പ്രധാനമായിട്ട് വരുന്നത്. ഇത് ബുദ്ധന്റെ ഉപദേശങ്ങളാണ്, പിൽക്കാലത്ത് അവർ ക്രോഡീകരിച്ചാണ്. അതിൽ തേരാവാദ സമ്പ്രദായത്തിന്റെ അടിസ്ഥാനമായി പറയുന്നത് സത്തി പത്തന സുത്ത, കറക്റ്റ്? സതി പത്തന സുത്ത, ആ പത്താന സുത്ത എന്ന് പറയുന്ന ഒരു ഒരു ടെക്സ്റ്റാണ് അവർ ഫോളോ ചെയ്യുന്നത്. സതി പത്താന സുത്ത. ആലോങ് ദാറ്റ് ഈസ് ഇൻ മഞ്ചിമ നിക്കായ. മഞ്ചിമ നിക്കായ, മഞ്ചിമ നിക്കായ പിന്നെ മറ്റ് ചില സ്ഥലങ്ങളിലും അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ സതിപത്താന സുത്ത, മഹാ സതിപത്താന സുത്ത. അപ്പൊ അതിനകത്ത് വളരെ വിശദമായി പറയുന്നത് പിന്നെ പിൽക്കാലത്ത് അറിയപ്പെട്ടാണ് വിപാസന എന്ന്. ഈ ഇതിനകത്ത് വരുന്നത് ധമ്മ അനുപാസന, ചിത്ത അനുപാസന, കറക്റ്റ്? ഇങ്ങനെ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. അവിടെ അനുപാസന എന്നാ പറയുന്നു. അപ്പോൾ അതിൽ നമ്മൾ സംസ്കൃതത്തിൽ പറയുന്ന ധർമ്മം, അതാണ് അവിടെ ധമ്മ. ധമ്മ ഹാസ് മെനി മീനിങ്സ്, റൈറ്റ്? അതിന് അവർ പല പല അർത്ഥങ്ങളാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ ഡ്യൂട്ടീസ്, അതിനെ ധർമ്മം എന്ന് പറയും. പിന്നെ ഈ കാണുന്ന പഞ്ചസ്കന്ധം, രൂപം, വേദന, സംജ്ഞ, സംസ്കാരം, വിജ്ഞാനം, പഞ്ചസ്കന്ധങ്ങൾ ബുദ്ധൻ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. പാലി ഭാഷയിൽ തന്നെ വേറെ പറയും. ഇതെല്ലാം അവരെ സംബന്ധിച്ച് ധർമ്മമാണ്. പിന്നെ ഈ ഭിക്ഷുക്കൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവരെ പോലെയുള്ള തേരാവാദ സമ്പ്രദായവും ഈ മഹായാന സമ്പ്രദായവും അവരുടെ ഡ്രസ് കോഡ് കൊണ്ട് തന്നെ നമുക്ക് തിരിച്ചറിയാം. തേരാവാദയുടെ കുറച്ച് ലൈറ്റ് കളറാണ്. മഹായാന സമ്പ്രദായത്തിലെ കുറച്ച് ഡീപ്പ് റെഡ് ബ്രൗൺ കളർ മഹായാന, മെറൂൺ കളർ. അപ്പോൾ ഈ കളർ കൊണ്ട് തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഈ രണ്ട് സമ്പ്രദായം. സംടൈംസ് ദേ വെയർ ലിറ്റിൽ യെല്ലോ ക്ലോത്ത് ആൾസോ. ചിലപ്പോൾ അവരുടെ കഴുത്തിൽ ഇങ്ങനെ ചുറ്റിയിരിക്കുന്നതാണ് ഉത്തരീയം പോലെ മഞ്ഞ ഡ്രസ്. പക്ഷെ കളർ കണ്ടു തന്നെ തിരിച്ചറിയാം. വാട്ട് കളർ ഈസ് ദിസ്? യുവർ കളർ. ദിസ് ഈസ് നോട്ട് ലൈറ്റ്. ഓ ബ്രൗൺ, ഡിഫറെന്റ്. എന്തായാലും അവരുടെ കളർ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിൽ ഇവർ പറയുന്നത് ബുദ്ധന്റെ ഉപദേശങ്ങളിൽ ഈ സതിപത്താന സുത്തയിൽ പറയുന്ന ബുദ്ധന്റെ കുറേ ഉപദേശങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് ആദ്യം പറയുന്നത് നമ്മുടെ ഈ ബ്രീത്തിങ്, അതിനെ ഇപ്പം യോഗസൂത്രങ്ങളിൽ പറയുന്നത് പ്രാണായാമമാണ് എന്ന് വെച്ചാൽ അത് അതിൻ്റെ മാത്ര കണക്ക് അനുസരിച്ച് പൂരകം, രേചകം, കുംഭകം ഇതിനൊക്കെ പ്രത്യേകം മാത്രയുണ്ട്. പക്ഷേ ഈ സമ്പ്രദായത്തിൽ വിപാസന എന്നാണ് അതിന് പറയുന്നത്. അവിടെ അങ്ങനെയുള്ള എന്താണ് പ്രത്യേകിച്ച് രീതികളൊന്നുമില്ല. ഇവിടെയെന്ന് വെച്ചാൽ ജസ്റ്റ് വാച്ച്, നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ ഇങ്ങനെ നിരീക്ഷിക്കുക അത്രയേ ഉള്ളൂ. വേറെ അതിൽ യാതൊരു തരത്തിലുള്ള പ്രാക്ടീസും ഇല്ല. ഇതാണ് വിപാസനയുടെ ആദ്യ സ്റ്റെപ്പ്. ഈ വിപാസന എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലും പുറത്തുമൊക്കെ ഇതിന് വലിയ പ്രചാരം കൊടുത്തത് ഗോയങ്ക കേട്ടിട്ടുണ്ടോ? ഗോയങ്ക എന്ന് പറയുന്ന ആള് ഇന്ത്യയാണ്, പുള്ളി ബർമയിൽ പോയി, ബർമയിലാണ് മാതാപിതാക്കൾ, അവിടെ ജനിച്ച് തിരിച്ച് അവിടെ ഒരു ബുദ്ധിസ്റ്റ് തേരാവാദ സമ്പ്രദായത്തിലുള്ള ഒരു ഗുരുവിൻ്റെ കീഴിൽ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തു. എന്നിട്ട് തിരിച്ച് ഇന്ത്യയിൽ വന്ന് ലോകം മുഴുവൻ ഇത് പ്രചരിപ്പിച്ച ആളാണ്. വിപാസന സമ്പ്രദായത്തിൽ ഇന്നറിയപ്പെടുന്ന ഒരാളാണ് ഇന്ത്യക്കാരൻ. വേറെയുണ്ട്, ഭിക്ഷുക്കളുണ്ട്, പക്ഷെ ഇദ്ദേഹം വളരെ അറിയപ്പെടുന്ന ആളാണ്. ബോംബെയിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഒരു മെഡിറ്റേഷൻ ഹാളുണ്ട് ബോംബെയിൽ. അത് ലോകത്തിൽ ഇന്ന് വരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ തൂണില്ലാത്ത മെഡിറ്റേഷൻ ഹാളാണ്, അത്രയും വലുപ്പമുള്ളതാണ്. അപ്പോൾ അത് വിപാസന പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ വിപാസന ഇതിൻ്റെ പ്രത്യേകത ഇതാണ്, നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിക്കുക, മറ്റൊന്നും ശ്രദ്ധിക്കരുത്. ഈ പറയുന്ന സതിപത്താന സൂത്രത്തിലും ഈ ശ്വാസത്തെ ശ്രദ്ധിക്കുന്ന കാര്യം പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഈ വിപാസന എന്ന് പറയുന്ന ശബ്ദം ഉപയോഗിക്കുന്ന പാലി ഭാഷയിൽ അത് പറയുന്നില്ല, ശ്രദ്ധിക്കുന്ന കാര്യം പറയുന്നുണ്ട്. അതിൻ്റെ കമന്റേറിയൻസ് വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് അതാണ് വിപാസന എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇവരുടെ കോഴ്സ് എന്ന് പറയുന്ന 10 days കോഴ്സാണ് ഇവിടെ എല്ലായിടത്തും ഉള്ളത്. ഇവിടെ ആലപ്പുഴയിലൊരു സെൻ്ററുണ്ട്. അപ്പോൾ 10 ദിവസം ഇങ്ങനെ ഇരിക്കുക. ഇവരുടെ ആ സെന്ററിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് പുറത്തു പോകാൻ പാടില്ല 10 ദിവസം. ഇല്ല ഇല്ല, 10 ദിവസം ഇവിടെയൊക്കെ 10 ദിവസമേ ഉള്ളൂ. ആർക്ക് വേണോ അവിടെ ചേരാം, ചേർന്നു കഴിഞ്ഞാൽ 10 ദിവസം പുറത്തിറങ്ങാൻ പാടില്ല. അത് വളരെ സ്ട്രിക്റ്റാണ്. അതാണ് ഇവിടുത്തെ സിസ്റ്റം. വേറെ പുറത്ത് കാണുമായിരിക്കും. ഇദ്ദേഹത്തിൻ്റെ ഈ ഗോയങ്കയുടെ സിസ്റ്റം എന്ന് പറയുന്ന ഈ 10 ദിവസം അതിനകത്തിരുന്ന് ഇത് ചെയ്യുക. അതിന് ഒരു കാലത്ത് അദ്ദേഹം 2013 അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇതിന് വലിയ പ്രചാരം ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഏകദേശം 90 രാജ്യങ്ങളിൽ ഈ സെന്ററുകൾ സ്ഥാപിച്ച്, വിദേശങ്ങളിലെല്ലാം വലിയ പ്രചാരം കിട്ടി. കാരണം അതിനെ വളരെ കൊമേഴ്സ്യലായിട്ട് അത് പുള്ളി അത് അവതരിപ്പിച്ചതുകൊണ്ട് അത് വലിയൊരു വിജയമായിരുന്നു ഒരു കാലത്ത്. പിൽക്കാലത്താണ് ഇപ്പോൾ അത് കുറച്ച് ഡിമ്മായി. കാരണം പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ശ്രീ ശ്രീ രവിശങ്കർ, സദ്ഗുരു ഇവരൊക്കെ പുതിയ പുതിയ ടെക്നിക്കുകൾ കൊണ്ടുവന്നപ്പോൾ വിപാസനയ്ക്ക് ഇപ്പോൾ ഇവിടെ അത്രയും മാർക്കറ്റില്ല. ആൾക്കാരങ്ങനെയാണല്ലോ, പുതിയ ഒന്ന് കാണുമ്പോൾ എല്ലാവരും അതിൻ്റെ പറയുമോ, പഴയതെന്നും ഇടും. പക്ഷെ ഒരു സമയത്ത് ഇവിടെ ഇതിന് വലിയ ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രധാനമായ ഈ 10 ദിവസത്തെ ഇവരുടെ സാധന എന്ന് പറയുന്നതാണ് ഈ ശ്വാസം. അത് ശ്വാസത്തെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഈ ശ്വാസം നമുക്ക് ഫീൽ ചെയ്യുന്ന ഈ മൂക്കിൻ്റെ അറ്റത്തും ഈ മേൽച്ചുണ്ടിലുമാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഇത് തട്ടും ഈ ശ്വാസം വയ്ക്കുമ്പോൾ. അതിൽ ശ്രദ്ധിക്കാനാണ് ആദ്യം പറയുന്നത്. അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വേറൊന്നും ശ്രദ്ധിക്കാൻ പാടില്ല. മനസ്സ് ഭൂതത്തിലേക്കോ ഭാവിയിലേക്കോ മനസ്സ് പോകാൻ പാടില്ല. മനസ്സ് പ്രസന്റ് ആയിരിക്കണം. ഇതിന് പറയുന്നത് മൈൻഡ്ഫുൾനെസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതങ്ങനെ ശ്വാസത്തിൽ ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധിച്ച് ഇരിക്കുമ്പോൾ മറ്റൊരിടത്തും അത് പ്രാക്ടീസ് ചെയ്യണം, കണ്ടിന്യൂസ് ആയി പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ഉള്ളിലെ ഫീലിങ്സ് എന്ന് പറയും, ഉള്ളിലെ നമ്മുടെ വികാരങ്ങൾ, കാമം, ക്രോധം, ലോഭം, എന്ത് ഉള്ളിൽ വന്നാലും ശരി, അതും ഇതുപോലെ തന്നെ വാച്ച് ചെയ്യുക. നമ്മുടെ ബോഡി, ഈ പഞ്ചസ്കന്ധം, ബോഡിയെ പഞ്ചസ്കന്ധം എന്നാണ്. അപ്പോൾ ഈ 4 ഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്, ഭൂമി, ജലം, വായു, അഗ്നി, നാല് ഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഇതെല്ലാം, ഇതിനെല്ലാം ഇങ്ങനെ വാച്ച് ചെയ്യുക. ബുദ്ധന്റെ ഉപദേശങ്ങളിൽ ആദ്യം പറയുന്നത് ഈ ശ്വാസത്തെ വാച്ച് ചെയ്യാനാണ്. ആദ്യം പറയുന്നു ശ്വാസത്തെ, ബ്രീത്തിങ്, അതിനെ വാച്ച് ചെയ്യുക. പിന്നെ ഓരോന്നും പറയുന്നു, ശരീരത്തെ പിന്നെ അതുപോലെ വാച്ച് ചെയ്യുക. അപ്പോ ഈ ഗോയങ്ക പറയുന്നത് ഇങ്ങനെ ഈ ശ്വാസത്തെ ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളിന് അപ്പോ അവരുടെ മനസ്സ് വളരെ സൂക്ഷ്മമായി പോവും, സൂക്ഷ്മമായ പലതും അവർക്ക് പ്രത്യക്ഷമാവും, മനസ്സിന്റെ സൂക്ഷ്മമായ വികാരങ്ങൾ പ്രത്യക്ഷമാകും, ബോഡിയുടെ തന്നെ വലിയ സൂക്ഷ്മമായ വികാരങ്ങൾ പ്രത്യക്ഷമാവും. ശരീരം സ്ഥൂല ശരീരമല്ല, ഇതിൻ്റെ തന്നെ സൂക്ഷ്മമായ ഭാവങ്ങൾ ഉള്ളിൽ, അതിനെയും വാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും പ്യൂരിഫിക്കേഷൻ ഓഫ് മൈൻഡ് എന്നാണ് പറയുന്നത്, മനസ്സിനെ ശുദ്ധീകരിക്കുക. അങ്ങനെ നിരന്തരം ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് ശുദ്ധമാകും. അപ്പം മനസ്സ് സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്ക് പോകും. അത് കഴിഞ്ഞ് അതിൻ്റെ പിന്നിലുള്ള എന്താണോ അതിനെ സാക്ഷാത്കരിക്കുന്നു എന്നാണ് മനസ്സ്. അപ്പോൾ ഈ സെൽഫ്, ആത്മ, അതിനെ അംഗീകരിക്കുന്നില്ല, അങ്ങനെ ഒന്നില്ല. അതിന് ഈ ട്രഡീഷനിൽ യു ഡോണ്ട് അക്സെപ്റ്റ് ആത്മൻ സെൽഫ്, അതവരെ അംഗീകരിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ മനസ്സ് സ്ഥൂലം പിന്നെ സൂക്ഷ്മത്തിൽ നിന്നും പിന്നീട് ഒരു സാക്ഷാത്കാരം ഉണ്ടാകുന്നതാണ്, ഒരു അവയർനെസ്. അതിനെ നമ്മളീ പറയുന്നത് പോലെ സെൽഫ് അവയർനെസ് എന്നൊന്നും പറയാൻ പറ്റില്ല. അത് ശൂന്യമാണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ ആ ശൂന്യം എന്ന് പറയുന്ന വാക്കുകൊണ്ട് നമുക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒന്ന് ഒരു അങ്ങനെ ശൂന്യം, ശൂന്യം എന്ന് പറയുമ്പോ കേട്ടില്ല, ആദ്യം പറഞ്ഞു. ആ അങ്ങനെ ഒന്നില്ല, അങ്ങനെ ഒന്നിനെ അംഗീകരിക്കുന്നില്ല, ഒന്നിനെ അംഗീകരിക്കുന്നില്ല. അത് പിന്നെ പറയുന്നത് വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല, അത് അവ്യക്തമാണ്. സ്ഥൂലത്തിനും സൂക്ഷ്മത്തിനും അപ്പുറം അങ്ങനെ ഒരു സാക്ഷാത്കാരത്തെ കുറിച്ച് പറയുന്നു. അപ്പോ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ശരീരത്തെ കുറിച്ച് തന്നെ പറയുന്നു, ശരീരത്തെ കുറിച്ച് ഈ ബോധം ഉണ്ടാകുന്നതിന്. ഇപ്പോ ശരീരത്തെ കുറിച്ച് പലതരത്തിൽ സങ്കല്പിക്കാൻ പറയുന്നു. ഇപ്പൊ ഈ ശരീരത്തെ ഒരു സിംഹം കടിച്ചു കീറിയെന്നിരിക്കട്ടെ, കൈ വേറെ ആയിരിക്കും, കാല് വേറെ ആയിരിക്കും, രക്തം വേറെ ആയിരിക്കും. അപ്പോ ഒരു സിംഹം കടിച്ചു കീറുന്ന ശരീരത്തെ ഭാവനയ്ക്ക് എങ്ങനെയായിരിക്കും? പിന്നെ ഈ ശരീരത്തെ തന്നെ കൊണ്ടുവന്ന് കത്തിക്കുമ്പോൾ എങ്ങനെ, ചിതയിൽ കത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഭസ്മം വേറെയായി കിടക്കും, എല്ലുകൾ വേറെയായി കിടക്കും, തലയോട്ടി വേറെയായിരിക്കും, അങ്ങനെ സങ്കല്പിക്കുക. പിന്നെ മറ്റൊന്ന് പറയുന്നത്, ഈ ശരീരം എവിടെയെങ്കിലും വീണ് അഴുകിയെന്നിരിക്കട്ടെ, അപ്പോൾ അഴുകിയ ശരീരം എങ്ങനെയായിരിക്കും? അങ്ങനെ സങ്കല്പിക്കുക. ആ അതിനോടുള്ള മമതയില്ലാതിരിക്കുക. അപ്പോൾ ഇത് അനിത്യമാണ്, ഇതൊക്കെ നശിച്ചു പോകുന്നതാണ് എന്നുള്ള ആ ബോധം ഉണ്ടാകുന്നതിന്, അല്ല ഇതിനെ അങ്ങനെ അറിയണമെന്നുള്ളതാണ്. ഈ പഞ്ചസ്കന്ധത്തെ ആ രീതിയിലാണ് മനസ്സിലാക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ മനസ്സ് ഫ്രീ ആവും ഇതിൽ നിന്നല്ല, ഇതുപോലെ ഉള്ളിൽ ഇപ്പോൾ ഉള്ളിൽ കാമം വരികയാണെങ്കിൽ അതിനോട് എന്താണ് ഫൈറ്റ് ചെയ്യാനോ അതിനെ ഇല്ലാതാക്കാനോ ശ്രമിക്കുകയല്ല, അത് അതിനെ അറിയുക. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നതാണ് അവബോധം. അതിനെ കുറിച്ച് അറിവുണ്ടാവുക. ഇനി അത് പോയെന്നിരിക്കട്ടെ, അതും അറിയുക. ഇനി ഇതുവരെ വന്നിട്ടില്ലെന്നിരിക്കട്ടെ, അതും അറിയുക. ഇനി വരാൻ പോകുന്നു എന്നിരിക്കട്ടെ, അതും അറിയുക. എല്ലാത്തിനും സംബന്ധിച്ചും കേവലം ഒരറിവ്. എപ്പോഴും ആ അത് നിലനിർത്തുക. ആ അറിവെന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും വേണം. നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ഈ അറിവ് നിലനിർത്തണം. അപ്പോൾ ഇപ്പം നടക്കുന്നു എന്നിരിക്കട്ടെ, നടക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ആ സ്റ്റെപ്പിനെ കുറിച്ച് നമുക്ക് അവയർനെസ് ഉണ്ടായിരിക്കും എന്നാണ്. ഞാനിപ്പോൾ കൈ ഉയർത്തിയെന്നിരിക്കട്ടെ, ഈ കൈ ഉയർത്തുന്നതിനെ കുറിച്ച് എനിക്ക് ബോധമുണ്ടായിരിക്കണം. കാരണം നമ്മൾ സാധാരണ ബോധപൂർവം അല്ലാതെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെ കുറിച്ചും നമുക്ക് ബോധമുണ്ടാക്കുക, അതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ കൈയും കാലുമൊക്കെ ചലിപ്പിക്കുന്നുണ്ടല്ലോ, ഈ ചലനങ്ങൾ പോലും ബോധമില്ലാതെ നടക്കരുത്. അത് ക്രമേണ അത് വളർത്തി വളർത്തി വളർത്തി വളർത്തി വളർത്തി കൊണ്ടുവരിക, ആ മൈൻഡ്ഫുൾനെസ്. ഇപ്പോൾ സർവ്വ ചലനങ്ങളിലും അപ്പോൾ അത് എന്താണിങ്ങനെ ആ അവബോധത്തെ വളർത്തിയെടുക്കുക. ഇപ്പം നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, കിടക്കുമ്പോൾ, സർവസമയത്തും ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നതിനെ വളർത്തിയെടുക്കുക. ആദ്യം ഈ ശ്വാസത്തെ ശ്രദ്ധിക്കുക, പിന്നെ ഈ അവയർനെസ് വളർത്തിയെടുക്കുക. അങ്ങനെ വരുമ്പോൾ മനസ്സ് ഇപ്പം ഈ 10 ദിവസത്തെ ഈ പ്രാക്ടീസിൽ തന്നെ ഒരാൾക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അയാളുടെ ഉള്ളിൽ നിന്ന് ഒരുപാട് കാമം ക്രോധം എല്ലാം പൊങ്ങി വരും എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെയും ഇതിങ്ങനെ കാണുക, അതിനെയും വാച്ച് ചെയ്യുക. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ഇതിനെ വെറുതെ ഇതിങ്ങനെ വാച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. അതിനോട് യാതൊരു തരത്തിലുള്ള പ്രതികരണവും പാടില്ല. അതിനെ സ്വീകരിക്കാനോ ത്യജിക്കാനോ രണ്ടും ശ്രമിക്കാൻ പാടില്ല. വാച്ച് ചെയ്യുക മാത്രം. അത് ഈ 10 ദിവസം ഈ ശ്വാസത്തെ ഇങ്ങനെ വാച്ച് ചെയ്യുന്നതിലൂടെ ക്രമേണ ഒരാൾക്ക് ഇതിനെല്ലാത്തിനെയും ഈ പഞ്ചസ്കന്ധത്തെ ഇങ്ങനെ പഞ്ചസ്കന്ധം എന്ന് പറയുമ്പോൾ പ്രപഞ്ചം മുഴുവൻ പഞ്ചസ്കന്ധമാണ്, ബോഡി മാത്രമാണ്. ഇതിനെ വാച്ച് ചെയ്യുന്നതിനുള്ള ശേഷി ഉണ്ടാവും. അപ്പോൾ ആന്തരികമായിട്ടുള്ള നമ്മുടെ വികാരങ്ങളെ ഇതുപോലെ വാച്ച് ചെയ്യുന്നതിനുള്ള ശേഷി. അപ്പോൾ മനസ്സ് എന്തു ചെയ്യും, കൂടുതൽ സൂക്ഷ്മമാകുന്നതാണ് സ്ഥൂലത്തിൽ നിന്ന്. അപ്പോൾ ഈ ബോഡിക്കകത്ത് എന്താണോ, ഈ ബോഡി എങ്ങനെയാണോ, അതിൻ്റെ ബോധം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഗോയങ്കയുടെയൊക്കെ എന്ന് പറയുന്ന അവരൊക്കെ ഈ ആധുനിക കാലത്ത് വന്നവരല്ലേ. ബുദ്ധന്റെ ഉപദേശങ്ങളിൽ പറയുന്ന കൈ, കാല്, തല ഇങ്ങനെയുള്ള ശരീര അവയവങ്ങൾ എവിടെയെങ്കിലും ചെതറിക്കിടക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഭാവന ചെയ്യുക. അങ്ങനെ ചെതറിക്കിടക്കുന്നതിന് ഒരു മൃഗം പിടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എന്താവും, ചെതറിക്കിടക്കും. പക്ഷെ ഇന്ന് ഗോയങ്ക എല്ലാം പറയുന്നത് എന്താണോ, നമ്മുടെ ശരീരം എന്ന് പറയുന്ന ആറ്റം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ശരീരത്തെ ഇങ്ങനെ ഭാവന ചെയ്ത് കഴിഞ്ഞാൽ അവസാനം എന്താണോ, ഈ ശരീരത്തിൻ്റെ ഈ ഉള്ളിൽ ഈ ശരീരം എന്ന് പറയുന്ന വേവ്സ് ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതാണ്. ആ തരത്തിൽ നമുക്ക് അനുഭവപ്പെടും. എന്നുവെച്ചാൽ മനസ്സ് സൂക്ഷ്മമാകുമ്പോൾ, മനസ്സ് സൂക്ഷ്മമാകുമ്പോൾ മനസ്സ് ശുദ്ധമാകുന്നു. അങ്ങനെ ശുദ്ധമായി ശുദ്ധമായി അർഹത് നിർവാണത്തെ പ്രാപിക്കുന്നു. അങ്ങനെ ഒരു പദവിയിലേക്ക് ഒരാൾ എത്തിച്ചേരും. അപ്പോൾ ഈ തേരാവാദ സമ്പ്രദായത്തിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, നിർവാണത്തെ പ്രാപിക്കുക, വേറൊന്നുമില്ല. മഹായാന സമ്പ്രദായത്തിൽ അവർ പറയുന്നത് നിർവാണത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഈ അർഹതന്മാര് അവർ നിർവാണത്തെ വൈകിപ്പിക്കുന്നതിന് വേണ്ടി ലോകത്ത് ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് ഉപകാരം, അവർക്ക് അവർ രണ്ടിനും തുല്യ പ്രാധാന്യം കൊടുക്കുകയാണ്. അതാണ് ഈ പറയുന്ന നിർവാണം, അല്ലെങ്കിൽ അതിനെ ഒരു എൻലൈറ്റ്മെന്റ് എന്ന് പറയും. അതിനും കമ്പാഷൻ, രണ്ടിനും ഒരേ പ്രാധാന്യം കൊടുക്കുകയാണ്. അപ്പോൾ കമ്പാഷൻ അത് മറ്റുള്ളവരോടുള്ള കാരുണ്യം ഉള്ളതുകൊണ്ട് അവർ നിർവ്വാണത്തെ കുറച്ച് ലേറ്റാക്കുന്നതാണ്. അതുപോലെ പിന്നെ അവർ വേറെന്ന് പറയുന്നത് അവർ വീണ്ടും ജനിക്കുന്നു, പുനർജനനം. ദലൈലാമയ്ക്ക് അങ്ങനെയാണ്, പുനർജന്മമാണ്. അതിലവർ വിശ്വസിക്കുന്നുണ്ട്. മഹായാനക്കാർ വീണ്ടും വീണ്ടും അവർ ജനിക്കുന്നു, ലോകത്തോടുള്ള കമ്പാഷൻ കൊണ്ട്. ഇതൊക്കെ അവരുടെ സിദ്ധാന്തമാണ്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നേരെ മോക്ഷത്തെ പ്രാപിക്കും. അതാണ്. അപ്പോൾ ഈ ഇവരുടെ സമ്പ്രദായത്തിൽ കൂടുതൽ ഈ പ്രാക്ടീസിനാണ് പ്രാധാന്യം. മഹായാന സമ്പ്രദായത്തിൽ അവർ ഫിലോസഫിയും പഠിക്കുന്നു ശരിക്കും. പിന്നെ ഈ ആചാരങ്ങൾക്ക് അവിടെ കൂടുതൽ പ്രാധാന്യമുണ്ട്, ഇവിടെ അത്രയും പ്രാധാന്യമില്ല. റിച്വൽസ്, ആചാരങ്ങൾ, അത് മഹായാന സമ്പ്രദായത്തിൽ കൂടുതലാണ്. തന്ത്രി അല്ലാതെയുള്ള അവരുടെ തന്നെ കുറെ പൂജകളും അതും ഇതൊക്കെ ഉണ്ട്. എപ്പോഴും ഈ ദലൈലാമയ്ക്ക് എപ്പോഴും ഓരോ പൂജകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവരെല്ലാം കൂടെ കൂടിയിരുന്നു. മഹായാന ദേ ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു റിച്വൽസ് ആൾസോ, ബട്ട് ഇൻ യുവർ ട്രഡീഷൻ നോട്ട് ദാറ്റ് മച്ച്. അതാണ് വ്യത്യാസം. ഇവരധികം പ്രാധാന്യം കൊടുക്കുന്നില്ല റിച്വൽസ്, മറ്റവരൊരുപാട് റിച്വൽസിന്. പിന്നെ ഇവരുടെ ട്രഡീഷനിലെന്ന് പറയുന്നത് അവരുടെ ജീവിതചര്യയിൽ ബ്രഹ്മചര്യം പാലിക്കണം, മോഷ്ടിക്കാൻ പാടില്ല, പിന്നെ ചെരുപ്പൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇദ്ദേഹം ഉപയോഗിക്കാറുണ്ടോ? ഓ, പക്ഷേ ഇൻ യുവർ ട്രഡീഷൻ ദേ അലോ ചപ്പൽസ്. ഐ ഹേർഡ് ദാറ്റ് യുവർ ട്രഡീഷൻ ഈസ് നോട്ട് അലൗഡ്. ഓ, പാദുക. സോ ഇറ്റ് ഈസ് പെർമിറ്റഡ്. അവർ പക്ഷെ അവരുടെ ഇതിൽ പറയുന്നത് ദേ എൻഗേജ്ഡ് ദീസ്. അപ്പോൾ മറ്റവർക്ക് അതൊക്കെ ആകാം. പിന്നെ യു യുവർ ട്രഡീഷൻ ദി സോഫ്റ്റ് ബെഡ് ഈസ് അലൗഡ് ഓർ നോ? Yeah, medium. And not much height. അപ്പോ ഇങ്ങനെ നമ്മുടെ പോലെയുള്ള ബെഡ് ഉണ്ടല്ലോ, അത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് അവർ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ളതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ ഇവരിപ്പോ ഉപയോഗിക്കുന്നുണ്ട് മീഡിയം ലെവൽ. Not big rooms. പിന്നെ ഇവർ കുക്ക് ചെയ്യാൻ പാടില്ല മറ്റുള്ള ഭക്ഷ്യപാത്രത്തിൽ കഴിക്കണം. പിന്നെ ഇവർ വെജിറ്റേറിയനിസം സ്ട്രിക്റ്റ് അല്ല. പക്ഷെ മഹായാന സമ്പ്രദായത്തിൽ കുറേ സ്ട്രിക്റ്റ് ആണ്, അവർ സ്ട്രിക്റ്റ് വെജിറ്റേറിയൻസ് ആണ്. ഈ തേരവാദ സമ്പ്രദായത്തിൽ അത്ര സ്ട്രിക്റ്റ് അല്ല. ഇനി ഒരാൾക്ക് വേണമെങ്കിൽ ആകാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ കൊല്ലാൻ പാടില്ല, ജീവികളെ ഹിംസിക്കാൻ പാടില്ല. പക്ഷെ അതിന് ചില നിയമമുണ്ട്. അവർ പറയുന്നത് മാംസം കഴിക്കാം, പക്ഷെ അത് നമുക്ക് വേണ്ടി കൊന്നതായിരിക്കും എന്ന് പറഞ്ഞവർ പിന്നെ കടയിൽ പോയി മാംസം ഇവർക്ക് വാങ്ങി തിന്നാം, ഭക്ഷിക്കാം, അത് അവർക്ക് വേണ്ടി മുറിച്ചതല്ല. അങ്ങനെ ചില റൂളുകൾ. പിന്നെ ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകത, ഇപ്പൊ തായ്ലാന്റ്, തായ്ലാന്റിൽ എന്ന് വെച്ചാൽ മാംസം കഴിക്കുന്നവരാണ്. അപ്പൊ ഇവർ ഭിക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന മാംസം ആയിരിക്കും, അതവർ കഴിക്കും. അപ്പോൾ അതിലത്ര സ്ട്രിക്റ്റ് അല്ല. പക്ഷെ കൊല്ലത്തില്ല എന്നുള്ള കാര്യത്തിൽ സ്ട്രിക്റ്റാണ്, അത് ചെയ്യത്തില്ല. പക്ഷെ മറ്റുള്ളവർ കൊന്ന അങ്ങനെ കൊന്നുകൊടുത്താൽ കഴിക്കും. അതാണ് ഗുരുവും ചോദിച്ചത്, എന്താണ് അങ്ങനെയാണെങ്കിൽ കല്ല് കിട്ടിയാൽ കഴിക്കുമെന്ന് ചോദിച്ചിട്ടില്ലേ. അപ്പോൾ അത് അവരുടെ ഓരോ സമ്പ്രദായം, ഓരോ സ്ഥലത്തുള്ള ഓരോ സമ്പ്രദായം. പിന്നെ വിപാസനയെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഗോയങ്കയുടെ സമയത്ത് ഇന്ത്യയിൽ വലിയ പ്രചാരം ഉണ്ടായി. അപ്പോൾ പല സ്ഥലത്തും വലിയ ക്യാമ്പുകൾ സംഘടിപ്പിച്ച്, ഇപ്പൊ തിഹാർ ജയിലിൽ അവരുടെ ഈ അവിടുത്തെ അന്തേവാസികളുണ്ടല്ലോ, ജയിൽ പുള്ളികൾ, അവർക്ക് വേണ്ടിയിട്ട് ഈ വിപാസന മെഡിറ്റേഷൻ ഓർഗനൈസ് ചെയ്ത് നടപ്പിലാക്കിയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. അന്നത്തെ ജയിൽ ഡി ജി പി ഒരു ഐ പി എസ് കാറി ഉണ്ടായിരുന്നല്ലോ, ഗവർണറൊക്കെ ആയ പിൽക്കാലത്ത്, എന്താ അവരുടെ പേര്, ഗവർണർ, ഗോവ ഗവർണറൊക്കെ ആയിരുന്നു, അവരായിരുന്നു അന്ന് അവിടുത്തെ ഡി ജി പി. പിന്നീട് ബി ജെ പിയിലൊക്കെ ചേർന്ന ഒരു സ്ത്രീയുണ്ട്, വളരെ ഫേമസായി. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ അവിടെ വിപാസന ശീലിപ്പിച്ചു. ഇപ്പോൾ തിഹാർ ജയിലിൽ റൂമുണ്ട്, വിപാസന റൂം. തടവ് പുള്ളിയേക്ക് അങ്ങനെ താല്പര്യമുള്ളവർക്ക് അവിടെ വിപാസന ശീലിക്കാൻ വേണ്ടി ഒരു റൂം, ഏകാന്തതയിൽ. കാരണം വിപാസന ശീലിക്കുന്നവർക്ക് ഒരു തരത്തിൽ വായിക്കുക, എഴുതുക, പഠിക്കുക, മറ്റ് ചിന്തകൾ ഒന്നും പാടില്ല. പാട്ട് കേൾക്കുക, യാതൊന്നും പാടില്ല. സംസാരിക്കാനും പാടില്ല പരസ്പരം. ഗോയങ്കയുടെ സിസ്റ്റത്തിൽ അങ്ങനെയാണ്, സംസാരിക്കാൻ പാടില്ല. അവിടെ ഒരു ധർമ്മപ്രവചനമുണ്ട് ഒരു മണിക്കൂർ, ആ സമയത്ത് അതി പോയിരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അത് കേട്ടുകൊണ്ടിരിക്കുക, അത് ഈ പറയുന്ന വിപാസനയുടെ രീതികളെക്കുറിച്ചും അത് ചെയ്യുമ്പോൾ വരുന്ന പ്രയാസങ്ങളെക്കുറിച്ചും ആൾക്കാർക്ക് ചിലപ്പോൾ അവിടെ നിന്നിറങ്ങി ഓടിപ്പോകണമെന്ന് തോന്നും, ചിലർക്ക് ഭയങ്കരമായ ബോഡി പെയിൻ അത് ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അവിടെ ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട്, അവരോട് ചോദിക്കണം. ചോദിച്ചിട്ട് എന്നാലും പുറത്തിറങ്ങാൻ പാടില്ല എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ. അതിന് തയ്യാറായവരെ അവരെടുക്കത്തുള്ളൂ. പത്ത് ദിവസം എന്ത് വന്നാലും ഓടിപ്പോകത്തില്ല എന്ന് പറയുന്നത്. അപ്പം അതിന് ഗോയക്ക പറയുന്നത് ഒരു ഓപ്പറേഷനാണ്. ഓപ്പറേഷൻ ടേബിളിൽ കയറ്റി കഴിഞ്ഞ്, ഓപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ രോഗിയെ പുറത്തെടുക്കാൻ പറ്റില്ല. അതുപോലെയാണ് വിപാസന. അപ്പോൾ വിപാസന എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷനാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ നിന്ന് പുറത്ത് ചാടാൻ പറ്റത്തില്ല. അതാണ് അതിനെക്കുറിച്ച് പറയുന്നത്. പത്ത് ദിവസം അങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇവർക്ക് ബോഡി പെയിൻ ഉണ്ടാകും, മനസ്സിന് ഭയങ്കര അസ്വസ്ഥയുണ്ടാകും, ഭയം ഉണ്ടാവും. അപ്പോൾ ചിലർ അലറി വിളിക്കുകയൊക്കെ ചെയ്യും. കാരണം ഈ ആലപ്പുഴ ഈ വിപാസന സെന്ററിൽ പോയ ഒരു ചെറുപ്പക്കാരൻ ഒരിക്കൽ എൻ്റെ അടുത്ത് വന്നു പന്മനെ. എനിക്ക് പരിചയമുള്ള വേറെയും ചിലർ അവിടെ പോയിട്ടുണ്ട്, ചില പെൺകുട്ടികളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരാളിങ്ങനെ ഇരുന്ന് ഇതെല്ലാം സമ്മതിച്ച വന്നത്, ഒരാൾ അവിടെ വന്നിരുന്ന് ഒരു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ മോഹാലസ്യപ്പെടുകയും അലറി വിളിക്കാനൊക്കെ തുടങ്ങി. വേറൊന്നുമില്ല, വെറുതെ ഇത് വാച്ച് ചെയ്യാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്ന പല പല പല ടൈപ്പായിരിക്കും, എല്ലാം ഒരുപോലെയല്ല. കുറച്ച് മനസ്സ് ഒരു ഹിപ്നോട്ടിക് ടൈപ്പ് എന്നൊക്കെ പറയും, മനസ്സ് ഹിസ്റ്റീരിയ ടൈപ്പ് എന്നൊക്കെ പറയും. അങ്ങനെയുള്ള മനസ്സാണെങ്കിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു, അത് ശീലമില്ലാത്ത ഒരു കാര്യമാണല്ലോ. അപ്പോൾ പെട്ടെന്ന് അത് അജിറ്റേറ്റ് ചെയ്യും, മനസ്സ് കുതിച്ച് ചാടും. അപ്പോൾ മനസ്സിനകത്ത് ഇങ്ങനെയുള്ള ചാട്ടങ്ങളും ഓട്ടങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ വല്ലാത്ത ഭയം വരും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ പുറത്തു വിടാനും പാടില്ലല്ലോ. ഇയാൾ ഭയങ്കരമായിട്ടൊരു ഒരു പയ്യൻ ഭയങ്കരമായ ബഹളങ്ങളുണ്ടാക്കി. അപ്പോ വിദ്യാഭ്യാസമുള്ള വയനാണ്. അവസാനം ഇവർക്ക് അവരെ വീട്ടുകാരെ വിളിച്ചു വരുത്തേണ്ടി വന്നു. അങ്ങനെ അവർ വന്ന് അവർ ഇയാളെ കൊണ്ടുപോയി, എന്നെ കൊണ്ടുപോയി മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത്. അത് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെ വെറുതെ ഇരിക്കുക, വായിച്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ചിലർക്ക് അതൊന്നും താങ്ങാൻ പറ്റില്ല. കുറച്ച് ആരോഗ്യമുള്ള മനസ്സാണെങ്കിൽ പ്രശ്നമില്ല. മനസ്സിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനാരോഗ്യകരമായ അവസ്ഥയുണ്ടെങ്കിൽ ഭക്ഷണം വളരെ ലഘുവായ ഭക്ഷണം കഴിക്കാൻ പറ്റൂ, വളരെ കുറച്ചേ കൊടുക്കത്തുള്ളൂ. പിന്നെ മറ്റ് ഈ അവിടെയെന്ന് വെച്ചാൽ എത്ര 11.5 മണിക്കൂറോ മറ്റോ ഇതിലൊക്കെ തന്നെ ഉറക്കം വളരെ കുറവാണ്. രാവിലെ മുതൽ രാത്രി 9:30 മുതൽ രാത്രി 11:30 വരെയാണ് അവരുടെ ഒരു ഷെഡ്യൂൾ. മുഴുവൻ ഇങ്ങനെ ഇരിക്കണം. പിന്നെ പത്മാസനത്തിൽ ഇരിക്കണമെന്നില്ല, കസേരയിലും ഇരിക്കാം, ആസനം നിർബന്ധമല്ല. പക്ഷേ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലർക്ക് മനസ്സിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം. അങ്ങനെ വരുമ്പോൾ ചിലർ ഇത് വിട്ടുപോകും. ചിലർക്ക് അങ്ങനെയല്ല, ചിലർക്ക് ഇങ്ങനെ ഇരിക്കും, പ്രത്യേകമായ ചില അനുഭൂതികളൊക്കെ ഉണ്ടാവും, മനസ്സ് ചിലർക്ക് ശാന്തമാവും. കാരണം ഇപ്പോൾ ഈ ലോകം മുഴുവൻ ഗോയങ്ക തന്നെ വളരെ വർഷം സ്വയം ഇത് പരിശീലിപ്പിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം ട്രെയിനേഴ്സിനെ പരിശീലിപ്പിച്ച് അവർ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു. അപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരെ ഇത് പ്രചരിപ്പിച്ചു. അപ്പോൾ ഒരുപാട് പേര് പ്രാക്ടീസ് ചെയ്തു. പക്ഷേ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇവർക്ക് എന്ത് സംഭവിക്കുന്നു അതൊന്നും പിന്നെ ആരും നോക്കാൻ പോകുന്നില്ല. ചിലർക്കൊക്കെ അത് ഗുണം ചെയ്യും, കുറച്ച് ശാന്തമായിട്ടൊക്കെ ഇരിക്കും. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അതിപ്പോൾ എല്ലാം അങ്ങനെ തന്നെ. ഇപ്പോൾ ഈ ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ സുദർശനക്രിയ ചിലർക്കൊക്കെ അതൊരു സമാധാനമൊക്കെ ഉണ്ടാക്കും, ചിലർക്ക് അത് ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. His course, after completing the course, they accept donations in Goenka. Yeah, After the course. Before the course, no fees. That is for the coming students. Coming students, they accept donation for the next generation students. Goenka fees vaangittilla cheyunu. അവിടെ ആർക്ക് വേണോ പോകാം, പൈസയൊന്നും കൊടുക്കണം. പക്ഷേ ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം അവർ പറയും നിങ്ങൾ എന്തെങ്കിലും ഡൊണേഷൻ കൊടുക്കണമെന്ന് പറയും. അപ്പോൾ മിക്കവാറും എല്ലാവരും കൊടുക്കും. പക്ഷേ ഇതിലെല്ലാം ഒരു കാര്യം, ഇങ്ങനെയുള്ള ഒരു കാര്യം പിന്നെ എന്താണോ വിജയിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും തരത്തിലൊരു ഒരു അതൊന്ന് കൊമേഴ്സ്യൽ ആയാലേ വിജയിക്കും, അല്ലാതെ വിജയിക്കത്തില്ല. അതായത് നമ്മളിപ്പോൾ പറയാറില്ലേ സംരംഭകത്വം, പറയാറില്ലേ സർക്കാർ പറയുമല്ലോ പുതിയ സംരംഭകത്വം എന്ന് പറയുന്നു. അപ്പോൾ ഈ ആത്മീയമായ ഇതൊക്കെ ഓരോ സംരംഭകങ്ങളാണ്. അപ്പോൾ അതിലൊരു എന്താണൊരു ബിസിനസ് ഒരു ചിന്താതി വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിലായാലും ശരി. അപ്പോൾ അതിനകത്ത് അത് വിജയിക്കാൻ പറ്റും. ഇപ്പോൾ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുക, ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ സാമ്പത്തിക കാൽക്കുലേഷൻ അത് ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. എന്നാലേ അത് വിജയിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ ഡൊണേഷൻ ഫിക്സ് ചെയ്യണം, എൻ്റെ കോഴ്സിന് ഇത്ര രൂപ, ഇതൊരു രീതിയാണ്. അപ്പോൾ ആ രൂപ കൊടുത്ത് കോഴ്സ് ചെയ്യുന്നു. പിന്നെ അവർ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ശ്രീ ശ്രീ രവിശങ്കർ എന്ത് ചെയ്യുന്നു വെച്ചാൽ അങ്ങനെ കിട്ടുന്ന പൈസ ഷെയർ ചെയ്യും, കുറച്ച് ഈ ട്രെയിനേഴ്സിന് കുറച്ച് കൊടുക്കും, കുറച്ച് പുള്ളി എടുക്കും. ഇനി വേറെ ടൈപ്പുണ്ട് ഗോയങ്കയും മറ്റും ചെയ്യുന്ന, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡൊണേറ്റ് ചെയ്യുക. ഏത്? നമ്മൾ പറയുന്ന പോലെ ഭക്തന്മാർ നിങ്ങൾ എന്തെങ്കിലും കൊടുത്താൽ മതി. വലിയ കാശുള്ളവരാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഈ പാവപ്പെട്ടവരുടെ അടുത്താണെങ്കിൽ ഞങ്ങൾ പറയും ഒരു പൂജയ്ക്ക് 10 രൂപ റെസിപ്റ്റ് എഴുതും. വലിയ കാശുകാരനാണെങ്കിൽ വരികയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഈ 10 രൂപയുടെ കണക്ക് പറയത്തില്ല. പിന്നെ എന്ത് പറയും? പൂജ ചെയ്താൽ മതി എന്ന് പറയും. ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാവും, പൂജ ചെയ്താൽ മതി. നാളെപ്പോ എന്തായിരിക്കും കൊടുക്കുന്നത്? അപ്പൊ ഇതെല്ലാം ടെക്നിക്കാണ്. ഇതെല്ലാം സമ്പത്ത് ഉണ്ടാക്കുന്നതിനുള്ള പല പല ടെക്നിക്കുകളാണ്. അങ്ങനെ ഒരു കൊമേഴ്സ്യലൈസ് ചെയ്യാതെ ഒന്നും സക്സസ് ആവത്തില്ല. അപ്പോൾ ഈ ലോകത്ത് ഏത് ഇത്തരത്തിലുള്ള സമ്പ്രദായങ്ങൾ സക്സസ് ആയിട്ടുണ്ടോ അതിൻ്റെ എല്ലാം പിന്നിൽ എന്തുണ്ടാവും? ഒരു കച്ചവട മനസ്ഥിതി ഉണ്ടാവും. അത് ആദ്യം വാങ്ങുന്നോ പിന്നീട് വാങ്ങുന്നോ എന്നുള്ളതല്ല, എപ്പോഴായാലും ആ കാശ് കൈ വരണം, ഇല്ലെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഒരു സംരംഭകത്വമാണ്. ഇപ്പോൾ സദ്ഗുരു ആയാലും പിന്നെ എന്താണോ ശ്രീ ശ്രീ രവിശങ്കറായാലും അമ്മയായാലും എല്ലാവരിലും എന്തുണ്ട്? ഒരു സംരംഭകത്വം ഉണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ലെങ്കിൽ ഇവർക്കൊന്നും വിജയിപ്പിക്കാൻ പറ്റില്ല. ഇത്രയും വലിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുക, അപ്പോൾ ഇത്രയും ധനം സമ്പാദിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു ബിസിനസ് മൈൻഡ് ഉണ്ടെങ്കിലേ പറ്റൂ, അല്ലാതെ നടക്കത്തില്ല. അപ്പോൾ എല്ലാവരിലും അതുണ്ട്. പക്ഷെ അത് അവരുടെ അപ്രോച്ച് വേറെയാണെന്നുള്ള ഒരു സമീപനം വേറെ വേറെയാണ്. അല്ലെങ്കിൽ ലോകം ഇദ്ദേഹം ഗോയങ്ക 90 രാജ്യങ്ങളിലാണ് പ്രസ്ഥാനം ഉണ്ടാക്കിയത്, വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഈ വിപാസന എന്ന് പറയുന്ന ഈ ട്രഡിഷൻ തന്നെ ബുദ്ധന്റെ ഉപദേശത്തിൽ ബുദ്ധൻ പറയുന്നുണ്ട് ഇങ്ങനെ ഇത് വാച്ച് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനെ ഇങ്ങനെ കൊമേഴ്സ്യലൈസ് ചെയ്തത് ഇദ്ദേഹമാണ്. അതിനു മുമ്പ് ഇതെന്തായിരുന്നു? ഇതുപോലെയുള്ള ഭിക്ഷുക്കൾ അവരിത് പ്രാക്ടീസ് ചെയ്തിരുന്നു. അവരതിനൊരു വ്യവസായമായി വളർത്തിയെടുത്തില്ല. ഒരു ഇതൊരു വ്യവസായമാകാൻ തുടങ്ങിയത് ബ്രിട്ടീഷുകാർ ബർമ്മയിലെത്തിയതിനു ശേഷമാണ്. ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് കടന്നു കയറിയതിന് ശേഷമാണ് ഇവിടെ ഉള്ളവരിൽ അങ്ങനെ ചെറിയ ഇവരൊക്കെ ഇംഗ്ലീഷ് പഠിച്ചു. അപ്പോൾ ഇത് ഇവർ ചെറുതായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. അതുവരെ ഇത് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സാധകന്മാരിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒരു സംഭവമായിരുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സന്യാസിമാരത് പ്രാക്ടീസ് ചെയ്തിരുന്നു. പിന്നീട് അത് വലിയ വ്യവസായ അടിസ്ഥാനത്തിലായി. ഇതിനകത്തൊക്കെ എന്തുണ്ട്? ഗുണമുണ്ട്, ദോഷമുണ്ട്. ചില വ്യക്തികൾക്ക് ഇത് ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ പൊതുവെ സംഭവിക്കുന്ന ഒരു രീതി എന്ന് വെച്ചാൽ പൊതുവെ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് ആൾക്കാർ അങ്ങോട്ട് ഒഴുകും. അപ്പോൾ നിങ്ങൾ എന്ത് മാനസികമായ അഭ്യാസം ചെയ്താലും ശരി, അത് ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ ആകട്ടെ സദ്ഗുരുവിൻ്റെ ആകട്ടെ എന്തായാലും ശരി, നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ മനസ്സിനൊരു വ്യത്യാസം ഉണ്ടാവും. ഏത് ടെക്നിക്ക് ചെയ്താലും ശരി, ആ വ്യത്യാസം എന്ന് പറയുന്നത് ഒരു താൽക്കാലികമാണ്. അപ്പം ആ വ്യത്യാസം കൊണ്ട് അയാൾക്കൊരു ശാന്തി, സമാധാനം, സന്തോഷമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിന് വരുന്ന കുഴപ്പമൊന്നും ചതുരിക്കലും തുടർന്ന് കിട്ടത്തില്ല. തുടർന്ന് ഇതിനകത്ത് യാതൊരു ഗ്യാരണ്ടിയില്ല. ആദ്യം നിങ്ങൾ അമ്പലപ്പുഴ പാൽപ്പായസം നിരന്തരം കുടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം കുടിക്കും പോലെ തോന്നും. അതുപോലെ ഇത് ആദ്യം ചെയ്യുമ്പോൾ ഇതുണ്ടാവും. ആൾക്കാർക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? കുറച്ചു കാലം പ്രാക്ടീസ് ചെയ്തിട്ട് ആൾക്കാർ ഇതും കളയും. പിന്നെ ആൾക്കാർ ഇതെന്ന് പറയും, അപ്പോഴാണ് പുതിയൊരൈറ്റം വരുന്നത്, പുതിയൊരു ഗുരു പുതിയൊരൈറ്റമായിട്ട് വരുന്നത്. ഉടനെ ആൾക്കാരെല്ലാം അങ്ങോട്ട് പോകും. അപ്പോൾ ഇതിപ്പോ തന്നെ ഈ സെന്ററുകൾ എല്ലായിടത്തും ഉണ്ട്, വിപാസന സെന്റർ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു ആൾക്കാരെല്ലാം അങ്ങോട്ട് പോകുന്നത് ഇതെന്താണ് നമുക്ക് മനസ്സിലാക്കാമെന്ന് പറയുന്ന ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് പോകുന്നത്. അവിടെ പോയി കുറച്ച് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും ഒരാൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത കാര്യമില്ല ഇന്നത്തെ കാലത്ത് ഈ ബഹളങ്ങളിൽ നിന്നെല്ലാം മാറി 10 ദിവസം ഒരിടത്ത് ഇരിക്കുക എന്ന് പറയുന്നു. അപ്പോൾ ആ 10 ദിവസം ഇരിക്കുമ്പോൾ ഇയാൾ സ്വയം വിചാരിക്കും എൻ്റെ എന്തൊക്കെ സംഭവിച്ചെന്ന്. പിന്നെ ഈ പ്രഭാഷണവും നിരന്തരം കേട്ടോണ്ടിരിക്കുകയാണ്. ഇത് വന്നു കഴിഞ്ഞാൽ മനസ്സ് അതാവും, ഇതാവും, മറ്റതാവും, മറിച്ചതാവും, ആനന്ദം വരും എന്നൊക്കെ. ഇതൊക്കെ ഇങ്ങനെ കേട്ട് കേട്ട് ഇയാൾക്ക് എന്തോ ഒരു ആനന്ദമൊക്കെ തോന്നും. ഇയാൾ തിരിച്ച് ഇങ്ങോട്ട് വരും, വീണ്ടും പഴയതുപോലെ തന്നെ, വേറെ അത് ഒന്നുമില്ല. അവിടെ ഇരിക്കുമ്പം ഒരു സുഖമൊക്കെ തോന്നുന്നത് തന്നെയാണ്. ഇനി ചിലർക്ക് അതിന് ഇൻട്രസ്റ്റ് തോന്നിയാൽ വീണ്ടും ചിലരത് പ്രാക്ടീസ് ചെയ്യും. പിന്നെ ഇവർക്കെന്താണ് കുറെ അവകാശവാദങ്ങൾ എല്ലാവരും പറയും, ക്ലെയിംസ്, അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും. ഇതൊക്കെ സത്യമാണോന്നൊന്നുമില്ല. ചിലപ്പോൾ ചില വ്യക്തികൾക്ക് ചില പ്രത്യേക എന്തെങ്കിലും അനുഭവങ്ങളുണ്ടാകും. അപ്പോൾ ഒരേ കാര്യം തന്നെ 10 പേര് ചെയ്താൽ 10 പേർക്കും അതുണ്ടാവണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. ചിലർക്കുണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. ചിലർക്ക് ഈ പറയുന്ന പോലെ ഭ്രാന്ത ആശുപത്രി കൊണ്ട് അഡ്മിറ്റ് ചെയ്യേണ്ടിയും വരും, അങ്ങനെയുള്ള പ്രശ്നങ്ങളും വരും. അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ പ്രയോജനം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാവും ചെയ്യുന്നവരിൽ. പിന്നെ അത് അനുകൂലമാകാം പ്രതികൂലമാകാം. ചിലപ്പോൾ അത് കുഴപ്പത്തിലേക്കും കൊണ്ടുചാടിക്കാം. ചിലപ്പോൾ ആ മാറ്റമെന്ന് പറയുന്നത് അനുകൂലമാകുന്നതിനുള്ള സാധ്യത ഇതാണ്: നിങ്ങൾ വലിയ ബഹളത്തിൽ കഴിയുന്നു, 10 ദിവസം മാറിയിരിക്കുന്നു, ഇതിങ്ങനെ ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ അവസാനം പറയുന്ന ഈ നിർവ്വാണം എന്നൊക്കെ പറയുന്ന എന്താണെന്നൊന്നും അത് പറയാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ആർക്കൊന്നും പിടികിട്ടിയിട്ടുള്ള കാര്യമുണ്ട്. പറയുന്നത് നിർവ്വാണം എന്ന് പറയുന്നത് ഒന്ന് സംഭവിക്കും, എന്താണ് അത് പറയാൻ പറ്റില്ല. ഉണ്ട്, പക്ഷെ പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇത് പറയാൻ കഴിയാത്ത ഒരു കാര്യമല്ലേ. അപ്പം പിന്നെ പറയണമെന്ന് നിർബന്ധമില്ലല്ലോ, അറിയണമെന്ന് നിർബന്ധമില്ല. ഉണ്ട്, പറയാൻ പറ്റില്ല എന്നേ പറയാൻ പറ്റും. അതുകൊണ്ട് ഇതിനൊക്കെ പ്രചാരവും ഈ പ്രസക്തിയും വരുന്നത് ഒക്കെ ഇതിൻ്റെ എന്താണ് പരസ്യം കൊണ്ടാണ്. ഏത് ഇതിന് വലിയ പരസ്യം കിട്ടുമ്പോൾ ഏത് കാര്യമായാലും ശരി കുറേ കാലം അത് പ്രചരിക്കും. ഇന്നിപ്പോൾ ഈ ബുദ്ധിസത്തിൻ്റെ തന്നെ ഒരുപാട് സമ്പ്രദായങ്ങൾ, ഇതിനൊക്കെ കിറുക്ക് യൂറോപ്യന്മാർക്കാണ്, അമേരിക്കക്കാർക്ക്. അവിടെയൊക്കെ പല തരത്തിലുള്ള, ഒന്നല്ല 100 കണക്കിനുള്ള വിപാസനകളും പല സമ്പ്രദായങ്ങളും, ഇവിടുത്തെ സ്വാമിമാരുടെ ഓരോരോ ടെക്നിക്കുകൾ, പിന്നെ ഇങ്ങനെയൊക്കെ പലതും വളരെ പ്രചാരത്തിലിരിക്കുകയാണ്. കാരണം അവിടുത്തെ മനുഷ്യനെന്ന് പറയുന്നത് വളരെ അരക്ഷിതാവസ്ഥയിലാണ്. അപ്പോൾ മനസ്സിൽ എന്തെങ്കിലും കൊണ്ട് മനസ്സിനൊരു സമാധാനം കിട്ടുമെന്ന് കേട്ടുകഴിഞ്ഞാൽ അവരതിൻ്റെ പുറകെ പോകും. അല്പമായാലും മതി, അത് അല്പം പോലും അവിടെയുള്ളവർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഒരു സമാധാനത്തിന് വേണ്ടി കുറച്ച് അവിടെ പോയിരിക്കും. കുറച്ച് ദിവസം അതിൻ്റെ പുറകെ പോകും, അതിൻ്റെ പുറകെ പോയിട്ട് ഇപ്പം ഇവിടെ തന്നെ സായിബാബ, സായിബാബ എന്താണ് ഒരുപാട് അത്ഭുതങ്ങളൊക്കെ കാണിച്ചു. അപ്പോൾ അവിടെ 100 കണക്കിന് 1000 കണക്കിന് സായിപ്പന്മാരവിടെ വന്നു. അപ്പോൾ അവിടെ ചെന്നിങ്ങനെ വായും പിടിച്ച് സായിബാബയുടെ മുമ്പേരിക്കും, എന്തോ വലിയൊരു അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്, എന്തോ ഒക്കെ മലമറിയുമെന്ന് പറഞ്ഞ് അവിടെ പുള്ളി ജീവിച്ചിരുന്ന കാലത്ത് മുഴുവൻ ഇങ്ങനെ ചുറ്റും കുറേ ആൾക്കാർ കൂടിയിരുന്നു. പുള്ളിയുടെ കാലം കഴിഞ്ഞു, പിന്നെ അവിടെ പോയിരുന്നൊരു കാര്യമില്ല. പിന്നെ അവർക്ക് എന്താണ്, അടുത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. കുറേ പേര് വള്ളിക്കായി പോയി, കുറേ പേര് സദ്ഗുരുവിൻ്റെ അടുത്ത്, കുറേ പേര് ശ്രീശ്രീയുടെ അടുത്ത് പോയി, ഇങ്ങനെ പോകും. ഇനി എവിടെയൊക്കെ കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇതേപോലെ കുറേ ആൾക്കാർ കാണും, ഇവരിങ്ങനെ ഈ മനസ്സിന് വ്യവലാതി കൊണ്ട് ഓടിയണക്കെയാണ്. വേറൊരു സ്ഥലത്ത് പോയി കുറേ കാലം ഇരിക്കും, പിന്നെ വേറൊരു സ്ഥലത്ത് പോയി ഇരിക്കും. അതുപോലെ വിപാസനയുടെയും ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ മറ്റുള്ളവരൊന്നും അത് പിടിച്ചെടുത്ത്. എന്നാലും വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇപ്പോഴും ഒരുപാട് പേര് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വള്ളിക്കാവിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന സായിപ്പന്മാർ. ഇവർ നടക്കുമ്പോൾ എല്ലാം ബോധപൂർവം ചെയ്യണ്ടേ, അതുകൊണ്ട് ഈ കഥകളിക്കാരെ പോലെ ഓരോ കാലെടുത്ത് ഇങ്ങനെ വയ്ക്കും. വച്ചിട്ട് പിന്നെ അവരാലോചിക്കും, കാല് വച്ചോ ഉറച്ചോ അവിടെ ഇരുന്നോ, അങ്ങനെ ഉറപ്പിച്ചിട്ട് പിന്നെ അടുത്ത കാലെടുത്ത് മുമ്പോട്ട് വയ്ക്കും. യന്ത്രമനുഷ്യനെ പോകും ഓരോ വട്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഇവരെന്താ ഈ കാണിക്കുന്നത്? ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇങ്ങനെ പോകുന്നു. അത് മൈൻഡ്ഫുൾനെസ് അവർ പ്രാക്ടീസ് ചെയ്യണം. കാരണം എല്ലാത്തിനെ കുറിച്ചും പൂർണ്ണമായ അവയർനെസ്സോടുകൂടി എല്ലാം ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വട്ടുപിടിക്കും. സാധിക്കാത്ത ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് വട്ടുണ്ടാകുന്നത്. എല്ലാത്തിനെ കുറിച്ചും എന്ത്, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് വരെ ബോധമുണ്ടാകുമെന്നാണ് ഇവർ ഈ പ്രഭാഷണത്തിൽ പറയുന്നത്. ഈ ബോധം ഉണ്ടാക്കിയെടുക്കാൻ മനുഷ്യൻ ശ്രമിക്കുമ്പം അത് ഇവർ പറയുന്നു മനസ്സിന് ഒരു സമ്മർദ്ദം കൊടുക്കാൻ പാടില്ല, പ്രഷർ കൊടുക്കാൻ പാടില്ല, എല്ലാം സ്വാഭാവികമായിരിക്കണം, അനായാസമായിരിക്കണമെന്നാണ്. പക്ഷേ ഇങ്ങനെ ഒരു അവയർനെസ് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ മനസ്സിന് അത് സ്ട്രെസ് ഉണ്ടാകും സ്വാഭാവികമായിട്ടും. കാരണം അത് ഒന്നും നാച്ചുറൽ അല്ല, സ്വാഭാവികമായ കാര്യങ്ങളല്ല അത്. അപ്പോൾ അത് എന്താണ്, നമ്മളറിയാതെ തന്നെ അത് ആർട്ടിഫിഷ്യലാവും. സ്വാഭാവികമാണെന്ന് പറയും, പക്ഷെ സ്വാഭാവികമായി നടക്കുന്നില്ലല്ലോ. നമ്മൾ സ്വാഭാവികമെന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാഭാവികം എന്ന് പറഞ്ഞാൽ മനസ്സിങ്ങനെ പലതും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് മനസ്സ് കേന്ദ്രീകരിക്കുന്നു. ഇതാണ് മനസ്സിൻ്റെ സ്വഭാവം. രണ്ട് രീതിയിലും മനസ്സ് പ്രവർത്തിക്കും. ഇതിലേതെങ്കിലും ഒന്നിലേക്ക് നിങ്ങൾ മാറ്റാൻ ശ്രമിച്ചാൽ അത് സ്വാഭാവികമല്ല. മനസ്സിൻ്റെ സ്വഭാവം എന്താണ്? നമ്മളിപ്പോൾ ആഗ്രഹിക്കുകയാണ്. ഇപ്പം നിങ്ങളിവിടെ ഇരിക്കുന്നത് ശ്രദ്ധിക്കണം, ആഗ്രഹിക്കുകയാണ്, ശ്രദ്ധയുണ്ട്. പക്ഷേ നിങ്ങൾ നടക്കുന്നു, ഇപ്പം എന്തു ചെയ്യും? പാട്ട് പാടിക്കൊണ്ടായിരിക്കും നടക്കുന്നു. നടക്കുന്ന കാലിൽ ശ്രദ്ധിച്ച് നടക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഇത് പറയുന്ന എന്താണ്? മനസ്സ് ഭൂതത്തിലേക്കോ ഭാവിയിലേക്കോ പോകാൻ പാടില്ല, പിന്നെ എവിടെ ഇരിക്കണം? വർത്തമാനത്ത്. അത് എന്ന് പറയുന്നത് മനസ്സിനോടുള്ള ഒരു യുദ്ധമാണത്. മനസ്സിൻ്റെ സ്വഭാവം എന്താണോ, അത് ഭൂതവും ഭാവിയും രണ്ടിലും പോയിക്കൊണ്ടിരിക്കും. അതിനെ പ്രസന്റിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള ഒരു കാര്യമില്ല. അത് ഇവർ പറയുന്നുണ്ട്, പ്രാക്ടീസ് വളരെ പ്രയാസമാണ്. പക്ഷേ നിങ്ങളങ്ങനെ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ വലിയ സുഖമാണ്. ഇങ്ങനെ ചെയ്യുന്നവരുടെ മനസ്സ് എന്തൊക്കെ ആയിത്തീരുന്നു, പിന്നെ അവരത് സുഖമാണെന്നും കരുതുന്നു. അതല്ലാതെ അതിൽ ഈ പോകുന്നവരെല്ലാം ഇത് ശീലിക്കുന്നവരിൽ 90% പേര് ഇത് കളയുകയാണ് ചെയ്യുന്നത്. ഈ പറയുന്ന ഏത് സമ്പ്രദായങ്ങളായാലും ശരി, ആൾക്കാർ ആവേശപൂർവ്വം പോയി ഇതൊക്കെ ചെയ്ത് തുടങ്ങും. കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറയുമോ, ഇപ്പോൾ പ്രാക്ടീസ് ഒന്നുമില്ല, പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നവരാണ് 99%. അപ്പം മനുഷ്യന് അതിലൊന്നും അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇത്തരം ടെക്നിക്കുകൾ. പിന്നെ ചില ആൾക്കാർ അങ്ങനെ നിൽക്കുന്നു. അതിന് കാരണം എന്താണ്? അത് അവരുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകത. മനസ്സങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആവേശം കൊണ്ടെടുത്ത് ചാടിക്കളയരുത്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ച് ചിലപ്പോൾ എന്തു ചെയ്യും, എണ്ണം കെട്ടവൻ തലകുത്തി പറഞ്ഞാൽ പെടലി ഒടിയും എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോവും. കേൾക്കുമ്പോൾ എന്തോ ഭയങ്കരമെന്ന് പറയും. കാരണം ഇത് പിന്നെ ഇതൊക്കെ ഈ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ തന്നെ അവരെപ്പോഴും ശ്രമിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിലൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ എന്താണ്, നമ്മൾ സംതിങ് സ്പെഷ്യലാണെന്നുള്ള ഒരു തോന്നൽ മറ്റുള്ളവരിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആ രീതിയിലായിരിക്കും ഇത് അവതരിപ്പിക്കുന്നത്. അവരുടെ ഉള്ളിൽ എന്താ നടക്കുന്നത്, അവർക്ക് ഇതുകൊണ്ട് എന്താ ഗുണമുണ്ടായത്, ഇതൊന്നും അവർ വെളിപ്പെടുത്തണമെന്നില്ല. ഗുണവും ദോഷമൊന്നും അവരെ സംബന്ധിച്ച് ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു ഇത് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതിലൊന്നും വലിയ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം കുറച്ച് ദിവസം. ഇങ്ങനെ എന്താണ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഗുണമാണോ ദോഷമാണോ ഒന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ പിന്നെ കുഴപ്പമാണെന്ന് കണ്ടാൽ പിന്നെ നിർത്തി കളയണം, പിന്നെ ചെയ്യരുത്. ഇനിയിപ്പം നടക്കുമ്പോഴെല്ലാം എന്ത് ചെയ്യണം, ഓരോ സ്റ്റെപ്പും ഊണ് കഴിക്കുമ്പോഴത്തേക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അതിനെക്കുറിച്ചും ബോധപൂർവം ചെയ്യണം. ഏത് കാര്യവും നിങ്ങൾ ബാത്റൂമിൽ പോയാലും എന്ത് ചെയ്യണം, ബാത്റൂമിൽ ചെന്ന് മൂളിപ്പാട്ടുമൊക്കെ പാടി എന്തെങ്കിലും ആലോചിച്ച് അല്ലെങ്കിൽ മൊബൈലിലെ പാട്ടും കേട്ടൊന്നും ഇരിക്കരുത്. പിന്നെയോ എന്താ പുറത്തേക്ക് പോകുന്നത്, അതിലൊക്കെ തന്നെ ആയിരിക്കണം പൂർണ്ണമായ ശ്രദ്ധ. ഇത് പ്രത്യേകം പറയുന്നുണ്ട്, മൂത്രം ഒഴിക്കുമ്പോൾ പോലും അതിൽ വേണം ശ്രദ്ധയാണ്. ഇത് പ്രത്യേകം പറയുന്നുണ്ട് കംപ്ലീറ്റ്. അങ്ങനെ ഒരാൾക്ക് പറ്റുമെങ്കിൽ അത് ആണല്ലോ. ഈ ആൾക്കാരൊക്കെ പിന്നെ ക്രമേണ അബ്നോർമൽ ആയിപ്പോകുന്നു. നോർമൽസി എന്ന് പറയുന്നുണ്ട്, അതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതൊക്കെ എന്താണ്, എന്താകും എന്താകത്തില്ല എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ പ്രാക്ടീസ് അനുസരിച്ചിട്ടാണ്. പൊതുവെ ഞാൻ ഈ അവിടെ കണ്ട ഈ ഒരുപാട് ഈ പ്രാക്ടീസ് ചെയ്യുന്നവരെ കണ്ട് ഇവരെല്ലാം കുറച്ച് കുഴപ്പം പിടിച്ചവരാണ്, ഞാൻ കണ്ടവരല്ല. അങ്ങനെയാണ് ഇതിൽ തന്നെ വിപാസനയിൽ തന്നെ തായ് തായ്ലൻഡിലെ ഒരു വിപാസന അത് പ്രത്യേക രീതിയിലാണ് അവിടെയുണ്ട്. അവിടുത്തെ ചില ഈ വനങ്ങളിൽ ഫോറസ്റ്റിലൊക്കെ ഇരിക്കുന്ന മോങ്സ് ഉണ്ട്, അവരുടെ പ്രാക്ടീസൊക്കെ വേറെയാണ്. പ്രകൃതി നാച്ചുറൽ നിന്ന് അവരിങ്ങനെ വേറൊരു സിസ്റ്റമാണ് അവരുടെ, പലതരത്തിലുണ്ട്. അപ്പോ ഇതൊക്കെ ഓരോരുത്തർക്ക് എന്താണോ അനുകൂലമായി തോന്നുന്നത് അതൊക്കെ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതായത് പ്രത്യേകിച്ച് ഇതിനെ കുറിച്ചൊന്നും പറയാനില്ല. അപ്പൊ ഇത് മാത്രമല്ല, സാധാരണ ഇവിടെ പറയുന്ന യോഗ മെഡിറ്റേഷൻ എന്ന് പറയുന്നില്ല, അഷ്ടാംഗയോഗ എല്ലാത്തിലും ഇതേപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ എല്ലാത്തിലും ഉണ്ട്. ഇതിന് മാത്രമല്ല പിന്നെ മഹായാനക്കാര് കുറച്ചുകൂടെ അവര് ലിബറലാണ്. അവർ പറയുന്നത് കമ്പാഷനേറ്റായിട്ട് കാരുണ്യം കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ സഹായം ചെയ്യുക പ്രവർത്തിക്കുക എന്ന് പറയുന്നു, നല്ലതാണ്. ഇവരുടെ തേരവാദ സമ്പ്രദായത്തിനും കമ്പാഷന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അതിനകത്തുമുണ്ട് കമ്പാഷൻ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കുക നല്ലതാണ്. പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, കുഴപ്പങ്ങളിലൊന്നും ചെന്ന് ചാടാത്ത രീതിയിൽ എന്നേ പറയാൻ പറ്റൂ.